കരയുമ്പോൾ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുന്ന കരുണാമയൻ എന്റെ ഈശൻ, കരയാതിരിക്കുവാൻ എന്നും കരുതലോടെന്നെ ഉണരുമെൻ ഈശൻ. ഹൃദയത്തിൻ ശുദ്ധിയും സത്യത്തിൻ പാതയും എന്നും എനിക്കേകിയൻ ഈശൻ. വഴി കാണാതുഴലുമ്പോൾ കാർമുകിൽ മറമാറ്റി വെള്ളി വെളിച്ചം തന്നീശൻ. കരയുമ്പോൾ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുന്ന കരുണാമയൻ എന്റെ ഈശൻ, കരയാതിരിക്കുവാൻ എന്നും കരുതലോടെ. കാലിത്തൊഴുത്തിലെ കാരുണ്യ ദീപമേ കാവൽ നീയുണ്ടായിടേ, കാലിത്തൊഴുത്തിലെ കാരുണ്യ ദീപമേ കാവൽ നീയുണ്ടായിടേ. നിന്റെ രാജ്യം വരാൻ നിന്നൻ സാന്ത്വനിപ്പിക്കുന്ന കരുണാമയൻ എന്റെ ഈശൻ, കരയാതിരിക്കുവാൻ എന്നും കരുതലോടെന്നെ പുണരുമെൻ ഈശൻ. ഹൃദയത്തിൻ ശുദ്ധിയും സത്യത്തിൻ പാതയും എന്നും എനിക്കേകിയൻ ഈശൻ. വഴി കാണാതുഴലുമ്പോൾ കാർമുകിൽ മറമാറ്റി വെള്ളി വെളിച്ചം തന്നീശൻ, കരയുമ്പോൾ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുന്ന കരുണാമയൻ എന്റെ ഈശൻ, കരയാതിരിക്കുവാൻ എന്നും കരുതലോടെന്നെ ഉണരുമെൻ ഈശൻ. ചങ്കിലെ കേക്കണ മണ്ണിന്റെ താളം.